76 ദശകം. നേടി സാന്ദീപനിയുടെ മുഖത്തി ഇന്ന് വിദ്യാസമസ്തം സർവജ്ഞൻ നീ സഹമുസലിയായി രണ്ടു മാസത്തിനുള്ളിൽ ജീവിപ്പിച്ച ഗുരുവിനരുളി പുത്രനെ പിന്നെ വീണ്ടും നീ വന്നെത്തി നിജപുരമതിൽ പാഞ്ചജന്യം മുഴക്കി ഓർമ്മിച്ചോർമ്മിച്ച് അഖില പശുപ സ്ത്രീകളെ എന്തുന്ന രാഗങ്കാരുണ്യത്താൽ അതിവിവശനായ ഉദ്ധവൻ തന്നെ വിട്ടാൻ ഭക്തോത്തംസൻ അവരുടെ മഹത്തായ ഭക്തിപ്രഭാവം വ്യക്തം കാട്ടി പുരുസുഖമണപ്പാരുമാശിക്കയാൽ നീ സന്ധ്യയ്ക്കെത്തി തവമഹിമയെ കാട്ടിടങ്കോകുലത്തിൽ സമ്മോദം നിൻ കഥയിലരുളി ദന്തനും പത്നിയാൾക്കും കണ്ടാർ കാലത്തൊരു മണിരഥം ജോഷമാർ ശങ്കയോടെ നിൻ ഭക്തങ്കൽ കുതുകമുടണഞ്ഞെത്തിനാർ കേട്ടവാറേ നിൻ വേഷത്തിൽ ഭവതനുചരൻ തന്നെ ദർശിക്കയാലേ കേളീ സൗഖ്യസ്മൃതികൾ പെരുകി പ്രേമനിർലീനരായി മിണ്ടാനാകാതൊടുവിൽ ഇടറി തൊണ്ട നിന്നോടു ചൊല്ലും പോലെ ചൊന്നാർ അവനോടു വിവേകം നശിച്ച വിധത്തിൽ ശ്രീമൻ നിന്നെ പിതൃജനഹിതത്തിനു വിട്ടല്ലിഘോരൻ കാത്താലും നീ നഗരതരുണീകാമുകൻ വാഴ്വതെങ്ങോ പീയൂഷത്തിൻ തനുവതു പുണർന്നെന്നു ചുംബിച്ചുവെന്നും കള്ളം ചൊല്ലി ശിവശിവ പതിച്ചെന്നുമാരാർ മറക്കും രാസക്രീഡാരതികളിൽ ഉലഞ്ഞൊട്ടഴിഞ്ഞും മുടിക്കെട്ടൽപ്പം വേർപ്പിൻ കണികകൾ പൊട്ടിഞ്ഞുള്ള നിൻ കോമളാംഗം കാട്ടിയിടേണം പുണരുവതിനായൊന്നുകൂടി ദയാർദ്ധേ രാഗഭ്രാന്താൽ തരുണികളിതം കേണു സൗന്ദര്യമൂർത്തേ ഉൾപ്പൂവാടി പലതും ഉര ചെയ്യുന്ന ഗോപീജനത്തെ സന്ദേശം സദയമറിയിച്ച് ആശ്വസിപ്പിച്ച ശേഷം സോല്ലാസം നിന്തിരുവടികളായി തീർന്ന നല്ലാർജനം ചേർന്നു ഓരോ ലീലാകഥകളും ഉരച്ചുദ്ധവൻ വാടിതൽപ്പം നിൻ ഗാനത്താൽ മുഖരിതമവർക്കുള്ള വീടൊക്കെ എന്നല്ലെപ്പോഴും നിൻ കഥയിൽ മുഴുകി സ്വപ്നവും നിന്നിലായി എന്തും ചെയ്യുക ഭവതനുകൃതിക്കായി ശ്രമം സർവവും നീയായി കണ്ടുദ്ധവനു വളരും വിസ്മയം മോഹമായി രാധയ്ക്കേറ്റം പ്രിയമിതിനുതാ ഓമലാളേവമോതും മിണ്ടീടാത്തെന്ത് അരുളുക അവളൻ ജീവനല്ലോ സഖാവേ ആരും കേൾക്കാതൈ സഖി പറഞ്ഞിടുമാറുണ്ടു നാഥൻ പാരം സൗഖ്യം പ്രിയതമയവൾക്കേക്ക് ഭക്തൻ വജസ്സാൽ വന്നീടും ഞാൻ ദ്രുതം ഇവിടെയുണ്ടൊട്ടു കാര്യങ്ങൾ ചെയ്യുവാൻ ഓർമ്മിക്കേണം വിരഹമതിലും നിങ്ങളെന്നെ സദോഷം ബ്രഹ്മാനന്ദം തരൂ ഇനിയുടൻ ചേർച്ച വേർപാടുമെന്നാളില്ലാതാമെന്നവനരുളവേ തുട്ടരായി ഗോപിമാരും എങ്ങും കണ്ടില്ല അമലമിതുപോൽ ഭക്തി കേട്ടിട്ടുമില്ല വ്യർത്ഥം ശാസ്ത്രം കൊടിയതപം ഈ ഗോപിമാരെ തൊഴുന്നേൻ എന്നോർത്തോരോ പ്രിയതകനണഞ്ഞെന്നു കാൺക ഭവാനും സന്തോഷിച്ചാൻ ഗുരുപുരവതേ കാത്തുരക്ഷിക്കുകന്നേ.